ദൈവം നിൻ വചനത്താലുളവായല്ല യഹോവ ഇല്ലയോ അത്യുന്നതൻ നീ നിന്നെ പോലെ മറ്റാരുമില്ല യഹോവ ശാലോ എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ ഈ മാത്രം മതി ഈ മാത്രം.